കലൗ മുക്തിക്ഷയം പ്രാപ്ത പാഖണ്ഡാമയ പീഡിത തുദാജ്ഞയാഗത ശീഘ്രം വൈകുണ്ഠം പുനരേവസ. എവംവിധ മുക്തി കലൗ ക്ഷയം പ്രാപ്ത കസ്മാത് പാഖണ്ഡാമയ പീഡിത പാഖണ്ഡാനാം അധർമ്മചാരിണാം ആമയേന പാപേന പീഡിതാ സതി സാ ക്ഷയം പ്രാപ്ത ത്വദാജ്ഞയാ ഗതാ ശീഘ്രം വൈകുണ്ഠം. ശീഘ്രം യതഃ ആഗത മുക്തിഃ തത ഏവ പ്രതിയാത വൈകുണ്ഠമേവ പ്രതിയാത ഇത്യർത്ഥഃ. ത്വദാജ്ഞയാ ഭക്തേഃ ആജ്ഞയാ പുനഃ വൈകുണ്ഠം പ്രതിഗതാ.